സ്മരിച്ചുകൊണ്ട് ഭാഷ അധ്യായം 3 പാദം 3 അധികരണ കേട്ട സൂത്രം 17 അന്വയാതിരി ചെയ്ത് സ്യാദ് അവധാരണാത് ഇവിടെ ചർച്ച ചെയ്തത് ആത്മാവായുധമേകൈവ അഗ്രഹസി നന്ദിത്കിഞ്ചനമിത് സ ഇമാൻ ലോകാനാശ്രിത അനുഭവം മരിച്ച മരം ആഭ. ഇതിനെ സംബന്ധിച്ചുള്ള പൂർവപക്ഷം ആത്മാവാ, ഇവിടെ ആത്മാവെന്ന് പറയുന്നത് പരമാത്മാവാണോ അല്ല എന്ന് പൂർവപക്ഷം പറയുന്നത്, വല്ല പ്രജാപതിയോ മറ്റോ ആയിരിക്കാം, ആയിരിക്കാം എന്നല്ല, ആണോ ആത്മാ എന്ന് പറയുന്ന ശബ്ദത്തിന് പ്രജാപതി എന്നങ്ങനെ അർത്ഥം എടുക്കും. അത് വാജസനേയത്തിൽ ആത്മീയവൈദമഗ്രഹസീ പുരുഷവിധ എന്ന് പറഞ്ഞിരിക്കുന്ന പോലെയാണ്. അവിടെ ആത്മാന്ന് വെച്ചാൽ പ്രജാപതിയാണ്, കാരണം പുരുഷവിധ എന്ന് പറഞ്ഞതുകൊണ്ട് പ്രജാപതി എന്ന് തന്നെ എടുക്കും. അപ്പോൾ ആത്മശബ്ദം ഉപയോഗിച്ച പരമാത്മാവെന്ന് തന്നെ അർത്ഥമെടുക്കണം എന്ന് നിയമമില്ല. ഇത് പൂർവപക്ഷം. അതിന് സിദ്ധാന്തം പറയുന്നു അന്യാതിഥി ചേത് സ്യാത് അവധാരണാത്. കസ്മാത് അവധാരണാത്? പരമാത്മനോ ഗ്രഹണം സ്യാത് അവധാരണാത്. പരമാത്മാവെന്ന് തന്നെ എടുക്കും. എന്തുകൊണ്ട്? ആത്മാ ഏവ ഏക ഏവ വൈ ഇങ്ങനെയെല്ലാം ഉറപ്പിച്ചിരിക്കുന്നു. പരമാത്മാവ് മാത്രം സൃഷ്ടിക്കുന്നുമ്പോൾ എന്ന് പറയുമ്പോൾ അത് പരമാത്മാവ് മാത്രമാണ്, അവിടെ വേറെ പ്രജാപതിയോ വേറെ ആരുടെയും പറയാൻ പറ്റില്ല. അപ്പോ അവിടെ ഇതെല്ലാം പ്രാപ്തമാകാം, പ്രാപ്തമാകുന്നതിനെയാണ് എപ്പോഴും നിഷേധിക്കുന്നത്. പക്ഷെ സൃഷ്ടിക്കുന്ന മുമ്പ് ഇവിടെ ദ്വൈത പരമായി വ്യാഖ്യാനിക്കുമ്പോൾ സൃഷ്ടിക്ക് ശേഷം പ്രാപ്തമാകുന്നതിനെ എല്ലാം നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഏവ ശബ്ദം പ്രയോഗിച്ചത്. അത് സൃഷ്ടിക്കുന്ന മുമ്പ് വരത്തില്ലല്ലോ. അപ്പൊ സൃഷ്ടിക്ക് ശേഷം പ്രാപ്തമാകുന്നതാണ് പ്രജാപതി, അതിനെ നിഷേധിക്കുന്നത്. അത് സൃഷ്ടിക്കുന്ന മുമ്പിലില്ല. അന്യതാഹി അനാഞ്ചസം തത് പരികല്പിയത് കസ്മ അവധാരണ പരമാത്മഗ്രഹണേഹി പ്രാഗുത്പത്തി ഒരാത്മേകത്വ അവധാരണം ആഞ്ചസം അവകല്പത്. അത് അതിൻ്റെ മുഖ്യാർത്ഥത്തെ എടുത്തു കഴിഞ്ഞു. ഏവ ശബ്ദത്തിൽ ആത്മേകത്വ അവധാരണം അതിന് മുഖ്യമായ ഒരർത്ഥത്തെ എടുത്തു. ഈ ഗൗണമായ അർത്ഥത്തിൽ പലതും പറയാം, എത്രയോ അർത്ഥങ്ങൾ പറയാം. പക്ഷെ മുഖ്യമായ അർത്ഥം എടുക്കുമ്പോൾ സൃഷ്ടിക്ക് ശേഷം എന്തൊക്കെ സംഭവിക്കാമോ അതിനെ എല്ലാം നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് അവതാരണം ചെയ്യുന്നു. മറ്റൊന്നുമില്ല, പരമാത്മാവ് മാത്രം. എന്നാൽ മാത്രമേ അതിനെ മുഖ്യ അർത്ഥമായിട്ട് എടുക്കാൻ പറ്റൂ. അന്യഥാഹി അനാഞ്ചസം തത് പരികല്പിയത, അല്ലെങ്കിൽ അത് ഗൗണമായി കൽപ്പിക്കേണ്ടി വരും. അവിടെയും ഇനി പ്രജാപതി എന്നെടുക്കുകയാണെങ്കിൽ സൃഷ്ടിക്ക് മുമ്പിലും പതുഗുണ അർത്ഥമായി പോകും, അതെടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ അവധാരണം മുഖ്യമായി തന്നെ, രണ്ടാമതൊന്നുമില്ല, പരമാത്മാവ് മാത്രം. അപ്പം സൃഷ്ടിക്കുന്നുമ്പോൾ പരമാത്മാവ് മാത്രമായിരുന്നു എന്നെടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഏവകാരം കൊണ്ട് ദ്വൈതത്തെ നിഷേധിക്കുന്നതിൽ അർത്ഥമില്ലാതെ വരും. ഇപ്പോൾ നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ കാണും, ഞാനിങ്ങനെ ചെറുവൽപ്പഴിയിൽ നിന്ന് ഇതുവരെ വരുന്ന സ്ഥലത്ത് പല സൈഡിൽ പല സ്ഥലങ്ങളിൽ ഒരു രണ്ട് മൂന്ന് സ്ഥലം സ്ഥിരം വായിക്കുന്ന ബോർഡാണ്. അവിടെ ഇങ്ങനെ ഒരു ബോർഡ് വയ്ക്കാൻ കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ ആൾക്കാർ ഇപ്പോൾ ഒരു പരിപാടിയുണ്ട്, ആൾക്കാർ വീട്ടിലുള്ള മാലിന്യങ്ങളെല്ലാം പ്ലാസ്റ്റിക് കവറിലാക്കി രാവിലെ ഒരു ബൈക്കിലോ കാറിലോ കയറി ആളൊഴിഞ്ഞ സ്ഥലത്തുകൊണ്ട് തള്ളിയിട്ടങ്ങ് പോകും. അവിടെയൊക്കെ പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റിയുടെയൊക്കെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണ്. ചിലടത്ത് വെച്ചു ഇത് ക്യാമറയുടെ കണ്ണിലാണ്, നിക്ഷേപിക്കരുത് എന്ന്. അപ്പോൾ ആൾക്കാർ പേടിപ്പിക്കാനാണ്, ചിലപ്പോൾ ക്യാമറയൊന്നും അവിടെ കാണത്തില്ല. അത് അർത്ഥവത്താണ്. കാരണം എന്തുകൊണ്ടാണ്? ആൾക്കാർ വീട്ടിലുള്ള എല്ലാ മാലിന്യം കൊണ്ടുവന്ന് അവിടെ തള്ളും. പക്ഷേ അങ്ങനെയുള്ളിടത്തേത് വയ്ക്കാവോ, അല്ലാത്ത സ്ഥലത്ത് വയ്ക്കാൻ പാടില്ല. അവിടെ കയറി വരുന്നിടത്തൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, അമ്പലത്തിൻ്റെ ഉള്ളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണ്. ഇത് വായിച്ച ആൾക്കാർക്ക് തോന്നും ഇവിടെയുള്ള ആൾക്കാരെല്ലാം മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന അമ്പലത്തിൻ്റെ ഉള്ളിലാണ്. അല്ല, ബോർഡ് അവിടെ ഇരുന്നോട്ടെ, ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെ എഴുതി വയ്ക്കുമ്പോൾ ചിന്തിക്കണം, ഇത് മാലിന്യം നിക്ഷേപിക്കാനുള്ള സ്ഥലമാണോ? ക്യാമറ ഉണ്ടെന്ന് എന്തായാലും എഴുതി വെച്ചില്ല, അത് ബാക്കിയും. അത് ഭാഷ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് അർത്ഥവത്തായിടത്തെ നിഷേധിക്കാൻ പാടുള്ളൂ. ജനങ്ങളെല്ലാം മാലിന്യം നിക്ഷേപിക്കാൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ വരുമെങ്കിൽ അവിടെ എഴുതി വയ്ക്കുക എന്താണ്, ഇവിടെ മാലിന്യം നിക്ഷേപിക്കാൻ പാടില്ല, ഇതുപോലെ ചവറ്റൂട്ടാണല്ലോ. അത് വേറെ നല്ല ഭാഷയിൽ എഴുതണം, ഇങ്ങനെയല്ല എഴുതേണ്ടത്. അത് ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതിയാൽ എന്താ എൻ്റെ അർത്ഥം? മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലമാണത്, സ്ഥിരമായി അവിടെ നിക്ഷേപിക്കും. മാലിന്യം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. അമ്പലത്തിൻ്റെ അർത്ഥം എന്താ? മാലിന്യം. അങ്ങനെ എഴുതാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ഇതാണ് ഈ റോഡിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കണ്ട സംസ്കാരം കൊണ്ട്, അതുകൊണ്ട് ഈ പറഞ്ഞതുകൊണ്ട് അമ്പലത്തിൽ എഴുതി വെച്ച് മാലിന്യം നിക്ഷേപിക്കരുത്. അത് ഗൗണമാണോ മുഖ്യമാണോ എന്നുള്ളതാണ് ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അത് കാണുമ്പോൾ എനിക്ക് ചിരി വരും. ഇത് വന്നപ്പോൾ അതിൻ്റെ സന്ദർഭം ഓർമ്മ വന്നു. അപ്പോൾ ഇത് മുഖ്യമായാണെങ്കിൽ മുഖ്യമായി തന്നെ എടുക്കണം. ഏവശം ഇനി പറയണത് ഞങ്ങൾ ഗൗണ അർത്ഥത്തിൽ എഴുതിയതാണ്. പക്ഷെ വായിക്കുന്നവർക്ക് ഇത് മുഖ്യമോ ഗൗണമോ എന്നൊക്കെ മനസ്സിലാകുന്നു. അതായത് നിഷേധം പ്രാപ്തമായിട്ട് അതിന് സംഗത്യമുള്ളൂ. കള്ളുകുടിക്കരുതെന്നൊരിതിനോട് പറയണമെങ്കിൽ അത് കള്ളുകുടിക്കുന്നവനോടായിരിക്കണം, അല്ലാത്തവനോട് ഇതിനോ കള്ളുകുടിക്കരുതെന്ന് പറയുന്നു. അതിൻ്റെ ആവശ്യമില്ല. അന്യഥാ ഹി അനാജസന്ധത് പരികല്പിയത പറയും. അല്ലെങ്കിൽ ഗുണാർത്ഥത്തെ എടുക്കേണ്ടി വരും. ഇവിടെ മുഖ്യാർത്ഥം തന്നെ എടുക്കണം. സൃഷ്ടിക്കുന്ന മുമ്പ് അവിടെ പ്രജാപതിയോ ഹിരണ്യഗർഭനോ അങ്ങനെ ആരുമില്ല. ഹിരണ്യഗർഭൻ പ്രജാപതി എന്ന് പറയുന്നത് ചിലടത്ത് ഒരേ അർത്ഥത്തിൽ പറയും, ചിലടത്ത് ഭാഷ്യകാരൻ തന്നെ ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞാൽ അണ്ടം, അതിൽ നിന്ന് അവ്യാകൃതാവസ്ഥ, അതിൽ നിന്നുണ്ടായി വരുന്ന പ്രഥമജീവൻ പ്രജാപതി. അങ്ങനെയൊക്കെ വ്യത്യസ്തമായും ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന പ്രജാപതിയാണ്. അപ്പോൾ പ്രജാപതിയാണോ ആഗ്രഹിക്കേണ്ടത്? അല്ല, പരമാത്മാവിനെ തന്നെ. ലോകസൃഷ്ടി വചനന്തു ശ്രുത്യന്തര പ്രസിദ്ധ മഹാഭൂത സൃഷ്ടി അനന്തരം ഇതി യോജയിഷ്യാമി. ഇവിടെ ഒരു പ്രശ്നം വരും. പൂർവ്വഷി പറഞ്ഞത് പരമാത്മാവിന്റെ സൃഷ്ടിയാണെങ്കിൽ അത് തുടങ്ങേണ്ടത് മഹാഭൂതങ്ങളിൽ നിന്നാണ്. ഇവിടെ ലോകസൃഷ്ടിയാ പറയുന്നു. ദ്വിലോകം, അതിനപ്പുറമുള്ളത്, അതിനിപ്പുറമുള്ളത് എന്നും മറ്റും പറയുമ്പോൾ അത് ലോകസൃഷ്ടിയാണ്. അപ്പൊ ലോകസൃഷ്ടി എന്ന് പറഞ്ഞാൽ പ്രജാപതിയുടെ ആണ്, അല്ലാതെ പരമാത്മാവിന്റെ അല്ല. അപ്പോൾ ഇവിടെ പരമാത്മാവ് എങ്ങനെ എടുക്കും, ഇവിടെ ഭൂതസൃഷ്ടിയെ കുറിച്ച് പറയുന്നില്ലല്ലോ. പറയുന്ന അത് നമുക്ക് യോജിപ്പിക്കാവുന്നുള്ളതേ ഉള്ളൂ. ലോകസൃഷ്ടി വചനം തോ ലോകസൃഷ്ടി ഇവിടെയുണ്ട്. അത് ശ്രുത്യന്തരപ്രസിദ്ധ മഹാഭൂതസൃഷ്ടിയനന്തരം ഇത് യോജയിഷ്യാമി. ശ്രുത്യന്തരപ്രസിദ്ധമായ മഹാഭൂതസൃഷ്ടിയാനന്തരം എന്ന് പറഞ്ഞാൽ തൈത്തിരിയത്തിൽ പറയുന്നത് യദസ്മാദാത്മനാകാശ സംഭൂതാകാശാത്മായു വായു അഗ്നി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതിനെ ഇതിനെ ഇവിടെ യോജിപ്പിക്കണം. അപ്പോ ആ പറയുന്ന ഭൂതസൃഷ്ടിക്ക് അനന്തരം ഇവിടെ പറയുന്ന ലോകസൃഷ്ടി എന്ന് യോജിപ്പിച്ച അർത്ഥത്തെ എടുക്കുന്നു. ഇപ്പോൾ പരമാത്മ സൃഷ്ടി എന്ന് സ്വീകരിക്കുന്നതിന് ദോഷമൊന്നുമില്ല. അതുകൊണ്ട് ലോകസൃഷ്ടി വചനം ഇവിടെ പറയുന്ന ലോകസൃഷ്ടി ശ്രുത്യന്തരപ്രസിദ്ധ മഹാഭൂതസൃഷ്ടിയാണ്. ശ്രുത്യന്തരം എന്ന് പറയുന്ന ഇവിടെ തൈത്തിരീയശ്രുതിയിലെ പറഞ്ഞിരിക്കുന്ന മഹാഭൂത സൃഷ്ടി അനന്തരം ഇതി യോജയിഷ്യാമി, അങ്ങനെ ഞാൻ യോജിപ്പിക്കും എന്ന് വെച്ചാൽ ഇനി ഇതിൻ്റെ ചർച്ചകൾ വരും, അവിടെ അത് വിശദമായി പറയാം എന്നുള്ളതാണ്. യഥാ തേജോ അസൃജതായിത്യേത് ശ്രുത്യന്തര പ്രസിദ്ധ വിയദ് വായു സൃഷ്ടി അനന്തരമിതി അയൂയുജം ഏവം ഇഹാപി. തത്തേജോ അസൃജത ചാന്തോഗ്യത്തിൽ അവിടെ എന്താർത്ഥം പറയുന്നത്? തേജസ്സിനെ സൃഷ്ടിച്ചു, ആദ്യം തേജസ്സിനെയാണോ സൃഷ്ടിച്ചത്? അല്ല, ആകാശവായുക്കളെ സൃഷ്ടിച്ചിട്ടാണ് തേജസ്സിനെ സൃഷ്ടിച്ചതെന്ന് അവിടെ പറയുന്നു. അതുപോലെ ഇവിടെയും ഭൂതങ്ങളെ സൃഷ്ടിച്ചിട്ടിട്ടാണ് ലോകസൃഷ്ടി. അപ്പോൾ സൃഷ്ടികർത്താവ് പരമാത്മാവ് തന്നെ ഇവിടെ പ്രജാപതിയല്ല. യഥാ തത്തേജോ ആശ്രിജത ഇത്യേത ശ്രുത്യന്തര പ്രസിദ്ധ വിയദ് വായു സൃഷ്ടി അനന്തരം. വിയദ് വായു സൃഷ്ടിക്ക് ശേഷം നൽകണം. പരമാത്മന ആകാശ എന്ന് പറഞ്ഞിട്ടുണ്ട്, ആകാശ വായു. അങ്ങനെ പ്രസിദ്ധമായ ആകാശവായുക്കൾക്ക് ശേഷമാണ് തേജസ്സിന്റെ സൃഷ്ടി എന്ന് യോജിപ്പിക്കുന്ന പോലെ ഇത്യേത് ശ്രുത്യന്തര പ്രസിദ്ധ വിയത് വായു സൃഷ്ടി അനന്തരം ഇതി അയോയുജം. അയോയുജം പഠിച്ചിട്ടുള്ളവർക്കറിയാം ഏതാണ്. അയോയുജം പൂർണ്ണമായും നിങ്ങൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് പറയുന്നതിലൊരു ചെറിയ മിസ്റ്റേക്ക് വന്നാലും സഹിച്ചേ പറ്റും. പക്ഷെ പ്രക്രിയ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അയ്യോ യുജം ലുങ് യുജധാതുവാണ്. അത് പഠിച്ചിട്ടുള്ളവർക്ക് ഒരു അഭ്യാസത്തിന് വേണ്ടി മാത്രം പറയണം, ബാക്കിയുള്ളവർ കണ്ണടച്ചോളൂ, കുഴപ്പമില്ല. യുജിര് യോഗ എന്ന് പറയുന്നതാണ്. അതിൽ നിച്ച് വരും പ്രേരണാർത്ഥത്തിൽ, ഹേതുമതിച്ച. അത് നിങ്ങൾ പഠിച്ചിട്ടില്ല, പക്ഷേ നീ പ്രക്രിയ പഠിച്ചിട്ടുണ്ട്. നിച്ചു വന്നു കഴിഞ്ഞാൽ ലുങ് നിശ്രദ്രശ്രുഭ്യ കർത്തരി ചങ്ങ് ചങ്ങി എന്തുവരും ദിത്വം വന്നു പൂർവാഭ്യാസ ഹലാദിശേഷ യു യുജ് മിപ്പാണ് ലുങ് ലങ് ഷഡുദാത ആ യു യുജ നേരണ്ടി നീക്കി ലോകം വരും. ഇവിടെ അന്നടാദിയായ അർദ്ധധാതു ഏതാണ്? ചങ് നീക്കി ലോകം വരും. ആ യു യു ജ മിപ് തസ്തമഹമൂന്ന് ആ യു യു ജം. ഇവിടെ സന്നദ്ധവിന് ചങ്കര് അനഗ്ലൂഭി സന്വദ്ഭാവം വന്നു കഴിഞ്ഞാൽ ഏതുവരും? ദീർഘോ ലഘുഹോ അഭ്യാസന ദീർഘം വന്ന യു യു ജത്. അപ്പൊ അതിലൊരു ഒരു സൂത്രം ഒഴിച്ച് ബാക്കിയെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഹേതു മതി ചണിച്ചു വരുന്ന ഒഴിച്ച് അല്ല യുനക്തി യുങ്ത യുഞ്ചന്തി യുങ്തേ അത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇഞ്ചാതേ ഇഞ്ചതേ ഉഭയപതിയാണ് ഇനി വരാൻ പോകുന്നതാണ് ഗണം. ഇപ്പോ ഇവിടെ അയോജ്യം എന്ന് വെച്ചാൽ ഞാൻ യോജിപ്പിച്ചു, യോജിച്ചു എന്നല്ല. ഹേതു മതി പ്രേരണാർത്ഥത്തിൽ വരുമ്പം അർത്ഥത്തിന് വ്യത്യാസം വരും. അതുകൊണ്ടാണ് ദിത്വാദി കാര്യങ്ങൾ വന്നിട്ട് അയ്യോ യുജം എന്ന് പറഞ്ഞത്. യം വിഹാപി അതുപോലെ ഇവിടെയും എന്തു ചെയ്യണം? യോജിപ്പിക്കണം. അതായത് പറയുന്ന എന്താണ്? ഇവിടെ ലോകസൃഷ്ടിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഭൂതസൃഷ്ടിക്ക് അനന്തരമുള്ള ലോകസൃഷ്ടിയാണ് പറയുന്നത്. അപ്പം ഭൂതസൃഷ്ടി എന്ന് പറയുന്നത് പരമാത്മാവിൻ്റെയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു മെയിൻ ജോലി പരമാത്മാവ് ചെയ്യും, ബാക്കിയുള്ള ജോലികളെല്ലാം അനുയോഗ്യന്മാരായ ആൾക്കാർക്ക് അത് വിഭജിച്ചു കൊടുക്കും. ലോകപാലകന്മാർക്കും പ്രജാപതിക്കും ദേവതകൾക്കും എല്ലാം അതെല്ലാം അവർ ചെയ്യും. അങ്ങനെ ചെയ്യുന്നുണ്ട് എന്തുവരുന്നു ഈ പരമാത്മാവ് റിലാക്സ്. സൃഷ്ടിയിൽ വലിയ ഭാരമൊന്നും വരത്തില്ല, സ്വസ്ഥമായിട്ടിരിക്കും. എല്ലാവരും കൂടെ ചെയ്യും. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ശ്രുത്യന്തര പ്രസിദ്ധോ ഹി സമാന വിഷയോ വിശേഷ ശ്രുത്യന്തരേ ശുഭസംഹർത്തവ്യോ ഭവതി. അത് പറയുന്നു ഉപസംഹാര അത് ഈ ഉപാസനയെ സംബന്ധിച്ചാണ് കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഒരു ശ്രുതിയുടെ ഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ ആവശ്യമുള്ളത് മറ്റൊരു ശ്രുതി ഭാഗത്തേക്ക് കൂട്ടിയോജിപ്പിക്കുന്നതിന് ഉപസംഹാരം എന്ന് പറയുന്നു. അങ്ങനെയാണ് അർത്ഥം. കാരണം ശ്രുതി ഒന്നാണ്, അത് പല ശാഖകളായി അധ്യയനം ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഭാഗത്ത് വരുന്ന ഭാഗങ്ങളെ വേറൊരു ഭാഗത്തേക്ക് യോജിപ്പിച്ച് അതിനെ ഏകവാക്യതയെ കണ്ടെത്തി അർത്ഥം പറയുന്നതിന് ദോഷമില്ല. അതാണ് ശ്രുത്യന്തര പ്രസിദ്ധമായി സമാന വിഷയോ വിശേഷം. സമാന വിഷയമായിരിക്കണം. ഒരേ കാര്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ അങ്ങനെ യോജിപ്പിക്കാം. കാരണം ഇവിടെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു, സൃഷ്ടികർത്താവിനെ കുറിച്ച് പറയുന്നു, രണ്ടിടത്തും തൈത്തിരീയത്തിലും ഐതരീയത്തിലും. അപ്പോൾ അതിനെ യോജിപ്പിക്കാം, വിട്ടുപോയതിനെ കൂട്ടി യോജിപ്പിക്കാം. അതാണ് ശ്രുത്യന്തര പ്രസിദ്ധോ ഹി സമാന വിഷയോ വിശേഷ ശ്രുത്യന്തരം ഉപസംഹർത്തവ്യോ ഭവതി യോപ്യയം വ്യാപാര വിശേഷ അനുഗമ താഭ്യാഗമാനയ ഇത്യവുമാതി സ്വവിഭൂഷിതാർത്ഥാവധാരണ ആനുഗുണ്യേനൈവ ഗ്രഹീതവ്യ നഹ്യയം സകല കഥാപ്രബന്ധോ വിവക്ഷയിത ശക്യതേ വക്തം തത് പ്രതിപത്തോ പുരുഷാർത്ഥാഭാവ. ഇത് ഭാഷകാരന്റെ ഒരു മുഖ്യമായ സിദ്ധാന്തമാണ്. അദ്വൈതം മനസ്സിലാക്കുന്നവർ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യവുമാണ്. പല ഭാഗങ്ങളിൽ ഇത് ആവർത്തിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം പൂർവപക്ഷി പറഞ്ഞു, നേരത്തെ പൂർവപക്ഷി പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, എങ്ങനെ ഓരോ ശരീരത്തെ സൃഷ്ടിച്ചിട്ട് ഓരോ ശരീരങ്ങളെ കാണിച്ചു കൊടുത്തു, ഗോശരീരത്തെ കാണിച്ചു, വേറെ ശരീരത്തെ കാണിച്ചു, ദേവതകളെ. അപ്പോൾ അവർക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവസാനം ഈ പുരുഷാകൃതിയെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ട സ്വീകരിച്ചു എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് മുമ്പ് ചർച്ച ചെയ്തത് ശ്രുതിയിലുള്ളതാണ്. ഐതിഹ്യത്തിൽ ഈ ലോകസൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ പറയുന്നതാണത്. എൻ്റെ മന്ത്രം ഇവിടെ നമ്പർ കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. അടുത്ത് തന്നെ വരുന്നതാണ്. അപ്പോൾ പൂർവക്ഷി പറയുന്നത് അങ്ങനെ ഒരു ലോകപ്രസിദ്ധമായൊരു വ്യവഹാരത്തെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യുന്നു പറഞ്ഞല്ലോ, കുട്ടികൾക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ലോകപ്രസിദ്ധമായ കാര്യമായതുകൊണ്ട്, ലൗകികം ലോകവിദിതമായ കാര്യമായതുകൊണ്ട് അതൊരു പുരുഷനായിരിക്കണം ചെയ്യേണ്ടത്, അല്ല പരമാത്മാവല്ല. അതുകൊണ്ടിവിടെ പുരുഷനെ കുറിച്ചാണ് പറയുന്നത്, പ്രജാപതിയെ കുറിച്ചാണെന്നാണ് പൂർവക്ഷി പറഞ്ഞത്. അപ്പോൾ തൻ്റെ വാദത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭാഗത്തെ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഒരാൾ, ഓരോരുത്തർക്കും പല ശരീരങ്ങളെ കാണിച്ച് അവർക്ക് ഇഷ്ടം വന്നതിനെ എടുക്കാൻ പറഞ്ഞു ഇതല്ലോ. അപ്പം ഇതിനെക്കുറിച്ച് ഭാഷകാരൻ്റെ അഭിപ്രായം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഭാഷകാരൻ ഒന്ന് പറയുന്നത്, ഇത് കഥാപ്രബന്ധമാണ്. കഥാപ്രബന്ധം എന്ന് വെച്ചാൽ കഥ തന്നെയാണ്, ഇതൊരു കഥ. ഇങ്ങനെയുള്ള കഥകൾ ഒരുപാട് വരും സുഹൃത്തിൽ. ആ കഥകളുടെ വാച്യാർത്ഥത്തെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പല കഥകളും നമുക്ക് കിട്ടും. അപ്പൊ സാധാരണ ആൾക്കാർ ചെയ്യുന്നത് ഇതിനെയൊക്കെ വ്യാഖ്യാനിച്ചിട്ട് ഈ കഥകളിൽ നിന്നൊരു ഗുണപാഠം, അതൊരു ഗുണപാഠമാണ് എന്ന് പറയും. എന്തെങ്കിലും ഒരു ഗുണപാഠം, ഒരുപാട് കഥകളുണ്ടല്ലോ, കഥകളെല്ലാം ഒരു ഗുണപാഠങ്ങളായിട്ട്. അപ്പം അങ്ങനെ കഥയെ വ്യാഖ്യാനിച്ചൊരു ഗുണപാഠം എടുക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല, തെറ്റില്ല. എല്ലാ കഥകൾക്കും എന്തെങ്കിലും മനുഷ്യനൊരു ഗുണപാഠം കാണും. പക്ഷെ അതാണ് അതിൻ്റെ വിവക്ഷിതമായ അർത്ഥം എന്ന് പറയാൻ പാടില്ല. എന്നുവെച്ചാൽ അതൊന്നും അതിൻ്റെ മുഖ്യമായ താല്പര്യമില്ല. മുഖ്യമായ താല്പര്യം ഭാഷകാരൻ പറയുന്നത് ആ സന്ദർഭത്തിൽ നിന്നെടുക്കണം. അപ്പോൾ ഈ കഥയ്ക്കും അതിൻ്റെ കാര്യങ്ങൾക്കൊന്നും ഇവിടെ യാതൊരു പ്രാധാന്യമില്ല. അതിനെക്കുറിച്ച് ചിന്തിച്ച് കാട് കയറാൻ പാടില്ല എന്ന് ചുരുക്കം. സാധാരണ ഇത്തരം കഥകളെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ട് ഇതിന് ഇന്ന അർത്ഥമാണ്, അതിന് മറ്റൊരർത്ഥമാണ്, വേറൊരർത്ഥമാണ്, അതുകൊണ്ട് ഇന്നതാണ്, അങ്ങനെയൊന്നും ചിന്തിച്ച് കാട് കയറേണ്ട കാര്യമില്ല. മൊത്തം പ്രകരണം നോക്കുക. ആ പ്രകരണത്തിൽ നിന്ന് എന്തർത്ഥമാണോ അത് മാത്രം സ്വീകരിച്ചാൽ മതി. അപ്പോൾ ഭാഷകാരൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ആത്മാവ എന്ന് തുടങ്ങി മുമ്പോട്ട് പോയി ഈ പ്രകരണത്തിൻ്റെ മുഴുവൻ അവസാനം പ്രജ്ഞാനം ബ്രഹ്മ വരെ എത്തിച്ചേരും. ഈ പ്രകരണത്തിൻ്റെയൊക്കെ താല്പര്യം എന്താണ്? അത് ഭാഷകാരനോട് പറയുന്ന ആത്മീകത്വം, ബ്രഹ്മാത്മത്വം, അതാണ് ഈ പ്രകരണത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം ബ്രഹ്മാത്മത്വം എന്ന് പറയുന്ന ഒരു ആശയമാണ് ഈ പ്രകരണത്തിൽ മുഴുവൻ വിവക്ഷിതമായിരിക്കുന്നത്. അത് പറയാൻ വേണ്ടി പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിനൊന്നും ആ പറയുന്ന കഥകളിലൊന്നും യാതൊരു മുഖ്യമായ താല്പര്യമില്ല. തത്വത്തെ ബോധിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇവിടെ. ആ തത്വം എന്ന് പറയുന്നത് ബ്രഹ്മാത്മത്വമാണ്. അതുകൊണ്ട് ഇതിനെയൊന്നും വ്യാഖ്യാനിച്ച് കാട് കയറേണ്ട കാര്യമില്ല. കഥ കഥ തന്നെയാണ്, കഥയെ കാര്യമായിട്ടെടുക്കേണ്ട കാര്യമില്ല. ഇത് സർവത്ര അദ്വൈത വ്യാഖ്യാനങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു തത്വമാണ്. ഭാഷകാരൻ അങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്, അതാണ് ഈ അദ്വൈത ഭാഷയത്തിൻ്റെ ഒരു വിജയവും, അതാണ് മഹത്വം, അതാണ് ഭാഷകാരൻ്റെ ആ വ്യാഖ്യാനിക്കുന്നതിനുള്ള സാമർത്ഥ്യം. അതും പ്രകടമാകുന്ന ഇവിടെയാണ്. കാരണം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇന്ന് ആൾക്കാർ ചെയ്യുന്ന പോലെ ഭാഷകാരനും എന്തെങ്കിലുമൊക്കെ കാട് കയറി വ്യാഖ്യാനിച്ചിരുന്നെങ്കിൽ നാളെ അത് മറ്റുള്ളവർ ചോദ്യം ചെയ്തത്. കാരണം മനുഷ്യൻ്റെ ഭൗതികമായ അറിവെന്ന് പറയുന്നു അതിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ അതാത് കാലത്തിലെ അറിവിനെ യോജിച്ച തരത്തിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ കുത്തി തിരികെ കഴിഞ്ഞാൽ അതെല്ലാം മാറുന്നുകൊണ്ട് നാളെ അതൊക്കെ തിരിച്ച് വ്യാഖ്യാനിക്കേണ്ടി വരും. അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയേണ്ടി വരും, അബദ്ധമായിത്തീരും. ഈ മൊത്തം ഭാഗങ്ങളിലും ഭാഷകാരൻ ഒന്നുകിൽ അതിനെ തത്വപരമായി വ്യാഖ്യാനിക്കുന്നു, ബാക്കിയുള്ള അർത്ഥങ്ങൾക്കൊന്നും യാതൊരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. അത് കഥയാണ്, വെറും കഥാപ്രബന്ധം. അതൊന്നും അതിൻ്റെ വിവക്ഷിതമായ അർത്ഥമല്ല. അതങ്ങനെ തീരുമാനിക്കുക ആ പ്രകരണം അനുസരിച്ച്. എന്തിനെക്കുറിച്ച് പറയുന്നു? ഇടാത്മാ. ഇനി അടുത്തും പല ഉദാഹരണങ്ങളും പറയും. ഇന്ന് തുടങ്ങി പ്രജ്ഞാനം ബ്രഹ്മ വരെ എത്തിച്ചേരുന്നു. അപ്പോൾ ആ പ്രകരണത്തിൽ എന്താണ് ശ്രുതി ബോധിപ്പിക്കാൻ, അതെടുക്കുക. ബാക്കിയുള്ളതെല്ലാം ഗൗണമാണ്, അതിനൊന്നും യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. അതിനെയൊക്കെ വ്യാഖ്യാനിച്ച് ആൾക്കാരെ സയൻസും കണക്കൊന്നും പഠിപ്പിക്കാൻ പോകരുത്. ഇതാണ് ഭാഷകാരൻ പറയുന്നത്. ഇനി മറ്റൊന്ന് ഭാഷകാരൻ്റെ വ്യാഖ്യാനത്തിൽ വരുന്ന, ഇത് രണ്ടേ ഉള്ളൂ മൊത്തം ഉപനിഷത്ത് വ്യാഖ്യാനം നോക്കിക്കഴിഞ്ഞു. ഇനി മറ്റൊരു തരത്തിൽ വ്യാഖ്യാനം വരുന്ന എന്താണ്? എന്താണ്? ഒന്ന്, ഈ തത്വത്തെ വെളിപ്പെടുത്തുക സന്ദർഭത്തിൽ അവിടെ വരുന്ന കഥകളും മറ്റുമൊക്കെ കഥകൾ തന്നെ, അതിന് വേറൊരർത്ഥം കണ്ടെത്തി ഇതിനെ കുളമാക്കരുത് എന്നാണ് ഭാഷകാരൻ പറയുന്നത്, അഭ്യർത്ഥിക്കുന്നത്. ഇതുകൂടാതെ ഇനി ഒരു വ്യാഖ്യാനം കൂടെ ഭാഷകാരൻ നടത്തുക. എന്താണോ ഉപാസന, ഉപാസനയുടെ പ്രകടനങ്ങൾ വരുമ്പോൾ അതിന് ഉപാസനയായിട്ടെടുക്കുക. അവിടെയും വ്യാഖ്യാന കോലാഹലങ്ങളൊന്നും ഉണ്ടായിക്കളയരുത്. ഈ രണ്ട് തരത്തിലാണ് ഉപനിഷത്ത് ഭാഷ്യം പോകുന്നത്. ബ്രഹ്മസൂത്ര ചർച്ച ചെയ്യുന്നു അത് തന്നെയാണ്. ഒരുപാട് ഉപാസനയുടെ ഭാഗങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഉപാസനയ്ക്ക് അനുഗുണമായ രീതിയിൽ ആ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിൽ ഇതുപോലെയുള്ള വൈരുദ്ധ്യങ്ങളെല്ലാം വന്ന് പരിഹരിച്ച് ഉപാസനപരമായി മാത്രം. അത് ഉപാസനയ്ക്ക് അപ്പുറം അതിനകത്തൊന്നുമില്ല. നിങ്ങൾ ഈ പറയുന്ന കെമിസ്ട്രിയും ഫിസിക്സും ഒന്നും അതിനകത്തില്ല. അങ്ങനെ വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ അത് എപ്പോഴും ഖണ്ഡന മണ്ഡലങ്ങളിലൂടെ പോകാനേ പറ്റൂ. ഉപാസന എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് മാറ്റമില്ല, അത് ഉപാസനയാണ്, ഉപാസിക്കുക. അത് ഖണ്ഡിക്കേണ്ട ഒരു കാര്യമില്ല. ശരിയോ തോറ്റോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഉപാസന വാചം ധേനു ഉപാസിക്കുക, വാക്കിനെ ധേനുമായി ഉപാസിക്കുക, പറഞ്ഞാൽ അത് ചെയ്യുക, അത്രയേ ഉള്ളൂ. ശരിയാണോ തെറ്റാണോ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് വിധിയാണ്, അനുസരിക്കുക, അത്രയേ ഉള്ളൂ. അദ്വൈത ഭാഗത്തേക്ക് വന്നാലോ തത്വം എന്നാണ് ബോധിക്കുക. അവിടെ പ്രത്യേകിച്ച് അനുസരണയൊന്നുമില്ല, കാര്യം ഗ്രഹിക്കുക. രണ്ട് നിലപാടാണ് ഭാഷകാരൻ ഭാഷ്യത്തിലെല്ലായിടത്തും വരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഇത്തരം കാര്യങ്ങൾ കയറി വരുന്നത്. കഥകളും സൃഷ്ടിച്ചു, സൃഷ്ടിച്ചിട്ട് ദേവതകൾക്ക് ശരീരത്തെ കൊടുത്തു, എന്താണ് ഇതുകൊണ്ട് അർത്ഥമാകുന്നത്? പല ഉപനിഷത്ത് വ്യാഖ്യാനങ്ങളും നോക്കുക, ഓരോരുത്തരവരുടെ ഭാവനകളനുസരിച്ച് കൽപ്പനകളനുസരിച്ച് എന്തൊക്കെയാ പറഞ്ഞു വയ്ക്കുന്നത്, എന്തൊക്കെ സയൻസ് അവിടെ പറയുന്നു. കഥയെ കഥയായിട്ട് തന്നെ എടുക്കുക, വിവക്ഷിതാർത്ഥം മാത്രം എടുക്കുക, മറ്റർത്ഥത്തിലേക്കൊന്നും പോകണ്ട. വിവക്ഷിതാർത്ഥം എന്താണോ അത് ഏകത്വജ്ഞാനമാണ്. ഈ ഒരു നിലപാടാണ് ഭാഷകാരന്റെ ഈ അദ്വൈത വ്യാഖ്യാനത്തിൻ്റെ വളരെ ശക്തമായൊരടിത്തറ. ആർക്കും എളുപ്പം ചോദ്യം ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. അതേസമയം ഈ പറയുന്ന കഥകളെയൊക്കെ എന്തെങ്കിലും അസംബന്ധ വ്യാഖ്യാനങ്ങളൊക്കെ എഴുതി വെച്ചെങ്കിൽ ഇന്ന് ആൾക്കാർ അതിനെയൊക്കെ ചോദ്യം ചെയ്ത് അബദ്ധമായിപ്പോയി. പിന്നെ ചില ഭാഗങ്ങളിലൊക്കെ ഭാഷകാരൻ അബദ്ധം പറയുന്നത്, അത് ഒഴിവാക്കാൻ വയ്യാത്ത സന്ദർഭങ്ങളിൽ അന്നത്തെ അറിവിനനുസരിച്ച് പറഞ്ഞത് അബദ്ധമായിപ്പോയി. അങ്ങനെ സംഭവിച്ചു പോയി. അത് മനുഷ്യനെന്ന് അത്രേ അറിവുള്ളൂ. മനുഷ്യന്റെ ഭൗതിക വിജ്ഞാനത്തിന്റെ ശൈശവാവസ്ഥയിലാണ് ഇതൊക്കെ എഴുതിയത്. ഭൗതിക വിജ്ഞാനത്തിന്റെ ശരിയായ ഒരു വികാസത്തിന് 150 വർഷത്തെ പഴക്കമുണ്ട്. വെറും 150 വർഷം. അപ്പൊ അതിനു മുമ്പ് 7-ാം നൂറ്റാണ്ടിലോ 8-ാം നൂറ്റാണ്ടിലോ ഒക്കെ മനുഷ്യൻ എന്താ അറിവുണ്ടായിരുന്നു? അപ്പൊ അന്നത്തെ കാലത്ത് പറഞ്ഞ പല കാര്യങ്ങളും അതാ അർത്ഥം പറയേണ്ടി വന്നപ്പോൾ അബദ്ധം പറ്റിപ്പോയി. അത് മനുഷ്യൻ നിന്ന് അത്രേ അറിവുണ്ടായിരുന്നുള്ളൂ. അതികൂടുതൽ അറിവൊന്നും ഭാഷകാരനും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള പല അബദ്ധങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. പക്ഷേ ഒരു പ്രകരണം അനുസരിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ആ പ്രകരണത്തിൽ വരുന്ന ഇത്തരം സംഭവങ്ങളെല്ലാം വിട്ടുകളയണമെന്നാണ്. തത്വത്തെ മാത്രം എടുത്താൽ ഇന്ന് ഈ ഉപനിഷത്ത് വ്യാഖ്യാനങ്ങളൊക്കെ ചോദ്യം ചെയ്യുന്നവർ ഇത്തരം കാര്യങ്ങളെടുത്തിട്ടാണ് അവർ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതെങ്ങനെ ശരിയാകും എന്നവർ ചോദ്യം ചെയ്യും. ഈ ഉപനിഷത്തിലൊക്കെ അബദ്ധമല്ലേ പറഞ്ഞിരിക്കുന്നത്? ഒരർത്ഥത്തിൽ ഭാഷകാരനും അത് തന്നെ പറയുന്നു, ഇതൊക്കെ വെറും കഥയാണ്, ഇതിലൊന്നും കാര്യമേ ഇല്ല, അത് വിട്ടുകളയുക. പക്ഷെ അവിടെ ഒരു തത്വം പറയുന്നുണ്ട്, അത് മാത്രം എടുക്കുക. യോപ്യയും വ്യാപാര വിശേഷ അനുഗമഃ. പൂർവക്ഷി പറഞ്ഞാണ് ഇങ്ങനെ ശരീരമൊക്കെ ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം സെലക്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന ഇത്തരം പ്രവൃത്തികളൊക്കെ ലോകപ്രസിദ്ധമായത് അത് ജീവന്മാരിലാണ് സംഭവിക്കുന്നത്, പരമാത്മാവിലല്ല എന്ന് പറഞ്ഞു. താഭ്യോഗം ആനയ ഇത്യവുമാതി മുമ്പ് നമ്മൾ പറഞ്ഞാണ്. സ്വപി വിവക്ഷിതാർത്ഥ അവധാരണ ആനുഗുണ്യേനൈവ ഗ്രഹീതം. അവിടെ വിവക്ഷിതമായ അർത്ഥം എന്തോ അതിന്റെ അവധാരണം നിശ്ചയം നിശ്ചയാത്മകമായ ജ്ഞാനം. അവിടെ വിവക്ഷിതാർത്ഥം ഏകത്വമാണ്. അതിന്റെ അവധാരണത്തിന് അനുസൃതമായ രീതിയിൽ ഗ്രഹീതവ്യ അതിനെ ഗ്രഹിക്കണം. മറിച്ച് നഹ്യയും സകല കഥാപ്രബന്ധോ വിവക്ഷിത ഇതി ശക്യതേ വക്തു. അങ്ങനെ പറയാൻ പറ്റത്തില്ല. അയം സകല കഥാപ്രബന്ധം, ഈ കഥാപ്രബന്ധം, ഈ കഥ പറച്ച് എന്താണ് അങ്ങനെ ദൃഢിച്ചു, ഒരു ശരീരം എടുത്ത് കാണിച്ചു, നിനക്ക് വേണമെന്ന് ചോദിച്ചു, വേണ്ടെന്ന് പറഞ്ഞു, പിന്നെ വേറൊന്ന് കാണിച്ചു, ഇതാണ് കഥാപ്രബന്ധം. ഇത് മുഴുവൻ അതുപോലെ എന്ന് വെച്ചാൽ അതിന്റെ വാച്യാർത്ഥം സകല കഥാപ്രബന്ധോ വിവക്ഷിത, അതും അവിടെ വിവക്ഷിതമാണ്. ശ്രുതിയുടെ താല്പര്യം കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നു. ഇതി വക്തും ന ശക്യതേ എന്ന് പറയാൻ കഴിയത്തില്ല. എന്നുവെച്ചാൽ ഭാഷകാരനും അതിനോട് യോജിപ്പില്ല. ഇങ്ങനെയൊക്കെ ഒരു സംഭവം ശരിക്കും നടന്നു. അപ്പോൾ ഈ കഥകളെയൊക്കെ സംബന്ധിച്ച് അങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി. അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കാതെയാണ് ആൾക്കാർ അദ്വൈതത്തിൽ, ഭാഷ്യകാരൻ്റെ അദ്വൈതത്തിൽ ഒരുപാട് അസംബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്നത്. എന്നുവെച്ചാൽ ഇതിനെയൊക്കെ വ്യാഖ്യാനിച്ച് പുതിയ പറയും. അതുകൊണ്ട് ചിലർ പറയും, ചില വ്യാഖ്യാനങ്ങൾ, ഭാഷ്യകാരൻ എവിടെയാണോ അവസാനിപ്പിച്ചത് നമ്മൾ അവിടെ നിന്ന് മുമ്പോട്ട് പോകണമെന്ന് പറയും. അത് ശരിയാണ്, ഭാഷ്യകാരൻ നിന്നിടത്ത് നമ്മൾ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ അദ്വൈത തത്വത്തെ, വിവക്ഷിത അർത്ഥത്തെ അല്ല ഇവർ മുമ്പോട്ട് പോകുന്നത്. ഇതുപോലെയുള്ള കാടും പടലും ഒക്കെ വ്യാഖ്യാനിച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അത് അവർ തന്നെ തിരിച്ചറിയുന്നില്ല. വായന സ്വഭാവം ഇല്ലാത്തവർക്ക് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായി പിടികിട്ടത്തില്ല. വായിക്കുന്നവർക്കത് മനസ്സിലാകും. അങ്ങനെയൊക്കെ പലരും വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിന് വ്യക്തമായ സമാധാനം ഭാഷകാരം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. നാളെ ഏതെങ്കിലും വ്യാഖ്യാനങ്ങൾ വായിക്കുമ്പോൾ ഇത് മനസ്സിൽ വയ്ക്കണം. അതിനു വേണ്ടിയിട്ടാണ് പറയുക. വായിക്കുകയാണെങ്കിൽ പുരാണങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇത് ബാധകമല്ല. ഏത് ഈ കഥാപ്രബന്ധങ്ങൾക്ക് അത്രേ പ്രസക്തിയുള്ളൂ. ഭാഗവതത്തിന്റെ അവസാനം വിവേക വൈരാഗ്യ വിവക്ഷയ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. ഈ കഥകളെല്ലാം വിവേക വൈരാഗ്യം എന്ന വിവക്ഷ കൊണ്ടാണ് എഴുതിയിരുന്നത്. അപ്പൊ അതിലുള്ള അസംബന്ധങ്ങളെയും ഒഴിവാക്കാമല്ലോ ഈ തത്വം. അത് തന്നെ, അതിപ്പോ പുരാണങ്ങളെയൊക്കെ സംബന്ധിച്ച് വരുമ്പോ ഇപ്പോ എല്ലാ പുരാണങ്ങളും ഇതുപോലെ പറയുന്ന എന്താണ് ഭാഷകാരടുത്ത് ബ്രഹ്മാത്മത്വമാണ് എല്ലായിടത്തും എന്ന് പറയാൻ പറ്റത്തില്ല. പുരാണങ്ങളിൽ പല ആശയങ്ങളും ഉണ്ട്, അല്ലേ? പല പല തരത്തിലുള്ള പുരാണങ്ങൾ പല പല ആശയങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭാഷകാരൻ പറയുന്നത് ഉപനിഷത് ഭാഗത്തെ കുറിച്ചാണ്. പുരാണങ്ങൾ ഇന്നതാണെന്ന് എല്ലായിടത്തും നിശ്ചയിക്കാൻ പറ്റത്തില്ല. ഒരുപാട് അസംബന്ധങ്ങളുമുണ്ട്. ഭാഷകാരന് ശേഷം എഴുതിയ പുരാണങ്ങൾ തന്നെ എത്രയുണ്ട്. പുരാണങ്ങളെ ഇതിനെടുക്കാൻ പറ്റത്തില്ല. ഇവിടെ പറയുന്ന ഉപനിഷത് ഭാഗം, അത് ഭാഷകാരൻ പറയുന്നതിനും താല്പര്യം കാണും. കാരണം ഇതേ ഉപനിഷത്തുകളെ മുമ്പും പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ഭാഷകാരന് മുമ്പും. അവരൊരു പക്ഷേ ഇതുപോലെയുള്ള കാല്പനികമായ അർത്ഥങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. ഇനി പുരാണങ്ങളെ സംബന്ധിച്ചിടത്തോളം തത്വം മാത്രമല്ല, ഗുണപാഠങ്ങളുമുണ്ട്. ധർമ്മം, നീതി തുടങ്ങിയ പല വിഷയങ്ങളും ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പുരാണങ്ങൾ. സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ട്, ജനങ്ങൾ ജീവന്മാരുടെ ധർമ്മബോധത്തിന് വേണ്ടിയിട്ടുള്ള ഭാഗങ്ങളാണെങ്കിൽ അത് തന്നെ എടുക്കണം. മറ്റ് സ്മൃതികളെ പോലെ ഇതിഹാസങ്ങളും പുരാണങ്ങളിലും ഒക്കെയുള്ള മറ്റ് സ്മൃതികളിലുള്ള വിഷയങ്ങൾ തന്നെ അത് ചർച്ച ചെയ്യുന്നു. സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചും മറ്റും അത്തരം വിഷയങ്ങൾക്ക് വേണ്ടിയാണ് അത് എഴുതിയിരിക്കുന്നത്. അതാണ് അവിടുത്തെ വിവക്ഷിതമായ കാര്യം. ഇവിടുത്തെ പ്രകരണത്തിൽ അങ്ങനെയല്ല. ഇവിടെ ഇങ്ങനെ വരുന്ന ഉപനിഷത്തിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അവിടെ ഭാഷ്യകാരന്റെ അഭിപ്രായത്തിൽ ഇവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഈ ഏകത്വജ്ഞാനമാണ്. അതല്ലാതെയുള്ള ഇത്തരം കഥകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാച്യാർത്ഥങ്ങളിൽ കടന്ന് കറങ്ങേണ്ട കാര്യമില്ല. അതെങ്ങനെ ശരിയാകും? ഇവിടെ ആൾക്കാർ ആക്ഷേപം പറയുന്ന അങ്ങനെയാണ്. ആദ്യം ഈശ്വരൻ ഒരു ശരീരത്തെ സൃഷ്ടിച്ചിട്ട് ദേവതകളെ കാണിച്ച് അത് അവരുടെ അഭിപ്രായം ചോദിച്ച് എന്നിട്ടൊരു നല്ല ശരീരം കൊടുത്ത്, അപ്പോൾ ഈ സൃഷ്ടിയുടെ കർമ്മം എങ്ങനെയാണ് സംഭവിക്കുന്നത്? മുമ്പ് തന്നെ മൃഗങ്ങളെ സൃഷ്ടിച്ചു, അതോടൊപ്പം തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചു, പിന്നെ ദേവതകൾക്ക് ഇതെല്ലാം ഓഫർ ചെയ്തു. ഇതൊക്കെ പരമാബദ്ധമല്ലേ എന്ന് വെച്ചാൽ ഭാഷ്യകാരൻ്റെ അഭിപ്രായം അതിന് ഇതൊക്കെ അബദ്ധമാണെന്ന്. അബദ്ധം എന്ന് വെച്ചാൽ ഇതൊക്കെ കഥ, ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, കഥ തന്നെയായിട്ട് അങ്ങനെ തന്നെ എടുത്താണ്. പ്രകരണത്തിൽ നിന്ന് വിവക്ഷിതമായ അർത്ഥത്തെ എടുക്കുക. അവൻ പറയുന്നത് ശരി, ഈ അർത്ഥം എടുത്താൽ എന്താ കുഴപ്പം? ഇത് ഈ പറയുന്നത് വാക്യങ്ങൾക്ക് അർത്ഥമുണ്ടല്ലോ. താഭ്യോഗാം ആനയത് എന്നൊക്കെ പറയുന്ന വാക്യങ്ങൾക്ക് അർത്ഥമുണ്ട്. അർത്ഥത്തെ ഗ്രഹിക്കുന്നതിന് എന്താ പറയുന്നു? ആ അർത്ഥത്തെ എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് പുരുഷാർത്ഥം ഒന്നും നേടാനുണ്ട്. അപ്പോൾ പുരുഷാർത്ഥ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ വ്യർത്ഥം എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഭാഷ്യകാരൻ പുരുഷാർത്ഥം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് പരമപുരുഷാർത്ഥം. മുക്തി എന്ന് മുക്തിക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളല്ല. അങ്ങനെ ഒരർത്ഥത്തെ എടുത്തു കഴിഞ്ഞു ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറാമെന്നുള്ളതല്ലാതെ യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ ഭക്ഷ്യകാരനെ എപ്പോഴും പറയുന്ന എന്താണ്? ചിന്ത ഏകാഗ്രമായിരിക്കണം, ചിന്ത തത്വനിഷ്ഠമായിരിക്കണം. അങ്ങനെയുള്ള ചിന്തയിലൂടെ മാത്രമേ തത്വം വെളിപ്പെടുത്തുള്ളൂ. അങ്ങനെ തത്വം വെളിപ്പെടുന്നതേ മുക്തിക്ക് ഉപകരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇത്തരം തര സന്ദർഭങ്ങളിൽ അതിൻ്റെ വാച്യാർത്ഥങ്ങളൊന്നും പുരുഷാർത്ഥത്തിന് ഉപകരിക്കുന്നതല്ല. അതിൽ എത്ര വലിയ തത്വങ്ങൾ കണ്ടെത്തിയാലും ശരി, എത്ര വലിയ സയൻസ് കണ്ടെത്തിയാലും ശരി, പുരുഷാർത്ഥത്തിന് ഉപകരിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ലെന്നാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം. അതൊക്കെ നിങ്ങളുടെ വിജ്ഞാനത്തെ വിപുലമാക്കും, അതുകൊണ്ട് കാര്യമില്ല. പുരുഷാർത്ഥത്തിന് ഉപകരിക്കുന്നുണ്ടോ? ഇല്ല. അതാണ് അവിടെ തന്നെ പറയുന്നത് പുരുഷാർത്ഥ അഭാവ. പുരാണ ഇതിഹാസങ്ങളും മറ്റും ഗുണപാഠത്തിന് സ്വീകരിക്കാം. അവിടെ എന്തെങ്കിലും തത്വം പറയുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം. രണ്ടും ആകാം. ഇവിടെ പുരുഷാർത്ഥത്തിന് ഉപകരിക്കുന്ന തത്വത്തെ മാത്രം സ്വീകരിച്ചാൽ മതി. ഇതിൻ്റെ പ്രകടനം അതാണ്, വേറൊന്നുമില്ല. വേറെ കൂടുതൽ ചിന്തിച്ച് സമയം കളയണ്ടെന്നാണ് പറയുന്നു. ന വക്തും ശക്യതേ കഥാപ്രബന്ധോ വിവക്ഷിത. ഈ കഥ നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നു, നമുക്കൊരു കഥ പറഞ്ഞു തരുവേണം. അതാണ് വിവക്ഷിതമായിരിക്കുന്നതെന്ന് വക്തും നശക്യതേ എന്ന് പറയാൻ കഴിയത്തില്ല. പിന്നെയോ എന്തുകൊണ്ട്? തത് പ്രതിപത്തു പുരുഷാർത്ഥം. ഈ കഥ കേട്ട് രസിക്കുന്നത് കൊണ്ട് പുരുഷാർത്ഥമൊന്നും സിദ്ധിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ മതപ്രഭാഷണം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പുരുഷാർത്ഥം ഒരിക്കലും ശ്രദ്ധിക്കത്തില്ല. എന്തുകൊണ്ട്? അതൊരു കഥയാണ്, കേട്ട് രസിക്കാൻ പറഞ്ഞു. അത് നോവല് വായിക്കുന്നത് പോലെയും ചെറുകഥ വായിക്കുന്ന പോലെയും സീരിയൽ കാണുന്നത് പോലെയൊക്കെ ഉള്ളു. അതിൽ കവിഞ്ഞുന്ന ഒരു കാര്യം ഇല്ല. അതുകൊണ്ടാണ് അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ സങ്കടം വരും, ചിലപ്പോൾ സന്തോഷം വരും, എല്ലാം വരും. വികാരാധീനമായി പോകും, അത്രയൊക്കെ ഉള്ളൂ. അതി കൂടുതലും സംഭവിക്കത്തില്ല. കഥാപ്രബന്ധം എന്ന് വെച്ചാൽ മതപ്രഭാഷണമെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്നത്തെ ഭാഷ. തത്പ്രതിപത്തു പുരുഷാർത്ഥാവാ. ഈ കഥ കേട്ടും കൊന്നുകൊണ്ട് യാതൊരു പുരുഷാർത്ഥവും ശ്രദ്ധിക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ ചോദിക്കും പുരുഷാർത്ഥം എങ്ങനെ ശ്രദ്ധിക്കും? അത് പറയുന്നു ബ്രഹ്മാത്മത്വം ഇഹ വിവക്ഷിതം. ഇവിടെ ഈ ഉപനിഷത്തിൽ ബ്രഹ്മാത്മത്വമാണ് വിവക്ഷിതമായിരിക്കും, വേറെ കഥകളൊന്നുമില്ല. അത് ഗ്രഹിച്ചാൽ മതി. അത് ഭാഷകാരൻ തന്നെ വളരെ യുക്തിയുക്തമായി അവിടെയും വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ഐതരേയത്തിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ഇവിടെയും വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിവിടെ വ്യാഖ്യാനിക്കുന്നു എങ്ങനെയാണ് ബ്രഹ്മാത്മത്വം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നതെന്നുള്ളത്. തഥാഹി അംഭപ്രവൃതീനാം ദോകാനാം ദോകപാകാന പാലാനാം ച അഗ്നിയാദീനാം സൃഷ്ടിം സൃഷ്ട്വാ കരണാനി കരണായതനം ച ശരീരം ഉപദിശ്യ സയേവ സൃഷ്ട കഥം നു ഇദം മദ്ഹൃദേ സ്യാത് ഇതി വീക്ഷ്യ ഇദം ശരീരം പ്രവിവേശ്യ ഇതി ദർശയതി ആരേ ശ്രുതി. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ വാചകത്തിൻ്റെ അർത്ഥമൊക്കെ മാറിപ്പോകും. ശ്രുതി എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് ഹിന്ദി വ്യാഖ്യാനത്തിലൊക്കെ അർത്ഥം തെറ്റിപ്പോയിട്ടുണ്ട് പറഞ്ഞു. ഏതിലാണ് കൈയിരിക്കുന്നത്? തഥാഹി അംഭപ്രവൃതീനാം ലോകാനാം ലോകപാലാനാം അഗ്നിയാദീനാം സൃഷ്ടിം ശിഷ്ട്വാ എന്നാണ്. അംഭപ്രവൃതിയുടെ നേരത്തെ പറഞ്ഞല്ലോ, ലോകങ്ങൾ ലോകപാലന്മാർ അത് അഗ്നിയാദികൾ, അത് അവിടെ പറയുന്നുണ്ട്. ലോകങ്ങളെയും ലോകപാലങ്ങളുടെയും സൃഷ്ടിം സൃഷ്ടിയെ ശിഷ്ട്വ എന്ന് പറഞ്ഞാൽ ആര്? ആ അതങ്ങനെ തന്നെ മനസ്സിലാകും. അവിടെ തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. സൃഷ്ടിയെ രചിച്ചിട്ട് എന്ന്, അങ്ങനെ സൃഷ്ടിച്ചിട്ടെന്നർത്ഥം അടുത്ത്. അപ്പൊ സൃഷ്ടിച്ചെന്ന് പറയുമ്പോ ആരാവും? പരമാത്മാവും. അർത്ഥം മാറിപ്പോ. ശ്രുതിയുടെ കാര്യം പറയാണ്, ദർശയതി ശ്രുതി. കർത്താവ് പരമാത്മാവല്ല ഇവിടെ, പിന്നെയോ ശ്രുതിയാണ്. അവിടെ പിശക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് എടുത്തു പറഞ്ഞു. കാരണം അതെല്ലാം വായിക്കുന്നവരുണ്ട്, വലിയ പണ്ഡിതന്മാരാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ ഞാനത് പ്രത്യേകം എടുത്തു പറഞ്ഞില്ലെങ്കിൽ വായിച്ചിട്ട് വിചാരിക്കും സ്വാമിക്ക് തെറ്റുപറ്റിപ്പോയി. സാരമില്ല, നമ്മൾ ശരിയായിക്കോളാം എന്ന് വിചാരിക്കും. കർണാനി കർണായതനം ച ശരീര ഉപദിശ്യ. കർണങ്ങൾ, കർണായതനം എന്ന് പറഞ്ഞാൽ കർണങ്ങളുടെ ഇരിപ്പിടം, എന്താണ് ശരീരം. അടുത്ത് പറയുന്നുണ്ട് കർണായതനം ച ശരീരം. കർണങ്ങളെയും കർണായതനമായ ശരീരത്തെയും ഉപദിശ്യ. ആര്? ശ്രുതി. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇവിടുത്തെ കാര്യം പറയുകയാണ്. ഐതരേയത്തിലെ തന്നെ ശ്രുതിയെ കുറിച്ച് പറയുകയാണ്. സ്വയേവ ശ്രേഷ്ഠ എന്ന് പറയുന്നു. ഇവിടെയാണ് ആശയക്കുഴപ്പം വരുന്നത്. ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞതിന് ശേഷം സൃഷ്ടാവിന്റെ കാര്യം പറയുകയാണ്. ആ സൃഷ്ടാവ് കഥം നു ഇതം മന്ത്രദേ സ്യാത് ഇതി വീക്ഷ്യ. ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ ആ സൃഷ്ടാവിന്റെ കാര്യം പറയണം. അടുത്ത് ശ്രുതി പറയണം സൃഷ്ടാവിനെ കുറിച്ച് എന്താണ്. ആ സൃഷ്ടാവ് കഥം നു ഇതം മന്ത്രദേ സ്യാത് എന്ന് തുടർന്ന് വരുന്ന ശ്രുതി ഭാഗത്തിൽ സൃഷ്ടാവ് എന്ത് ചിന്തിച്ചെന്ന് പറയണം. എന്നെ കൂടാതെ ഇതെല്ലാം കൊണ്ട് എന്താ പ്രയോജനം എന്നാ? എന്ന് വെച്ചാൽ ഇതെല്ലാം സൃഷ്ടിച്ചു വച്ചു. സൃഷ്ടിച്ചു വെച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു വീട് നിർമ്മിച്ചു വെച്ചു കഴിഞ്ഞാൽ, വീട് നിർമ്മിച്ച ആള് വീട്ടിൻ്റെ പുറത്ത് നിന്ന് ആലോചിക്കും, വീടുണ്ടാക്കിക്കഴിഞ്ഞ് ഇനി ഞാനിത് ഈ താമസിച്ചില്ലെങ്കിൽ വീട് കൊണ്ടെന്താകണം? ഇപ്പം ഗ്രഹപ്രവേശം നടത്തണം. അതുപോലെ സയേവ ശിഷ്ഠ, ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞതിന് ശേഷം ഇനി ശിഷ്ടാവിന്റെ കാര്യം പറയണം. കഥം നു ഇതം മന്ത്രദേശ്യ ഇത് വീക്ഷ. അങ്ങനെ സങ്കല്പിക്കുന്നു എന്നെ കൂടാതെ. ഇത് വീക്ഷ ഇതം ശരീരം പ്രവിവേശ ഇത് ദർശയതി. അങ്ങനെ സൃഷ്ടാവ് ചിന്തിച്ചിട്ട് ശരീരത്തിൽ പ്രവേശിച്ചു എന്ന് ആര് കാണിക്കുന്നു? ശ്രുതി ദർശയതി എന്നാണ്. ബാലിടയ്ക്ക് സൃഷ്ടാവ് ചിന്തിച്ച കാര്യം കൂടെ പറയുന്നു, അല്ല സൃഷ്ടാവ് ദർശിപ്പിക്കുകയല്ല. സൃഷ്ടാവ് എന്ത് ചിന്തിച്ചു? ഈ ശരീരം ഇതെല്ലാം ഉണ്ടാക്കി വെച്ചു, ഇനി ഞാൻ എന്നെ കൂടാതെ ഇത് വ്യർത്ഥമാണ്, അതുകൊണ്ട് ശരീരത്തിൽ പ്രവേശിച്ചു എന്ന് ദർശിക്കുന്നു. അതും അവിടെ ഐതരീയത്തെ തന്നെ പറയുന്നു. സയേതമേവ സീമാനം വിദായേതയാദ്വാര പ്രാപദ്യത. പറയുന്നു ഇതെല്ലാം ഐതരേയ ഭാഷ്യത്തിന്റെ ഭാഷകാരൻ വളരെ വ്യക്തമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ പരമാത്മാവ് ഈ ശരീരങ്ങളെയൊക്കെ സൃഷ്ടിച്ചിട്ട് ഏതമേവ സീമാനം വ്യതാര്യ, ഈ സീമ ഉച്ചി പിളർന്ന്, ഏതയാദ്വാര അവിടെ ഒരു ഹോളുണ്ട്, അതാ ഹോളിൽ പിളർന്ന് അകത്ത് കയറിയിട്ട് അടച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ കാണാത്തത്. ആദ്വാര പ്രാപദ്യത. ആ ഭാഷകാരൻ പറയും അവിടെ ഉച്ചയിൽ എണ്ണ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ളിലൊരു ചെറിയ തൊണ്ടയിൽ വരും. അത് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഹോളുണ്ടെന്നുള്ളതാണ്. കൊച്ചുകുട്ടികളുടെ തലയിൽ നോക്കിയാൽ വ്യക്തമായിട്ടൊക്കെ എങ്ങനെ യോഗികൾ പറയുന്ന ആ ദ്വാരം, ആ ദ്വാരത്തിലൂടെ അതുവഴി കയറിയതുകൊണ്ട് അതുവഴി തന്നെ തിരിച്ചു പോകണമെന്നാണ്. ആ അതുവഴി തന്നെ തിരിച്ചു പോകണം എന്ന് യോഗശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. ഈ ദ്വാരത്തിലൂടെ പ്രാപിച്ചു, അതും ഭാഷകാരം പറയുന്നുണ്ട്. എതിരെ ഭാഷയത്തിൽ അങ്ങനെ അതുവഴി ആണ് ഇറങ്ങിയിരിക്കുന്നത് പരമാത്മാവ്. അതുകൊണ്ട് അതുവഴി തന്നെ തിരിച്ചു പോകുന്നു. എപ്പോഴാണോ ജീവന് ഗതിയുണ്ടാകുന്നത്, ഊർധ്വ ലോകങ്ങളെയൊക്കെ പ്രാപിക്കുന്നു, അതിനു വേണ്ടിയിട്ടുള്ള സാധനകൾ അനുഷ്ഠിക്കുന്നവർ ആ വഴിക്ക് യാത്ര ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഉപനിഷത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഉപാസനാ പ്രകരണത്തിൽ. ഇവിടെ ഭാഷ്യകാരൻ എന്തിനാ പറയുന്നത്? സൃഷ്ടിച്ച ആൾ തന്നെയാണ് ഇതിന്റെ അകത്തിരിക്കുന്നതെന്ന് കാണിക്കാൻ. അതാണ് നേരത്തെ പറഞ്ഞ ബ്രഹ്മ ആത്മത്വം. ഈ പ്രകരണം മുഴുവൻ പരിശോധിച്ചു നോക്കുമ്പോൾ ഇവിടെ പറയുന്നതിന്റെ താല്പര്യം ഇതെന്നാണ് ഭാഷ്യകാരൻ കണ്ടെത്തിയത്. അല്ല വേറെ കഥകളൊന്നും പറഞ്ഞ് അതിന് രസിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ തത്വം സൃഷ്ടിച്ചവൻ തന്നെയാണ് ഇതിൽ പ്രവേശിച്ചിരിക്കുന്നത്. അതാണ് ഏതമേവ സീമാനം വിദ്യാദ്വാരം. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. പുനശ്ച ഇതി വാച അഭിവ്യാഹൃതം ഇതി പ്രാണേൻ അഭിപ്രാണിതവിദ്യുമാതിന കർണം വ്യാപാരപൂർവകം അഥ കോഹം ഇതി വീക്ഷ്യ സ ഏതമേവ പുരുഷം ബ്രഹ്മ തതം. തം എന്ന് പറയുന്നത് തം എന്നാണ്, ഛന്ദസമായ ഒരു തകാരം ലഭിച്ചോ ഇതാണ്. തം അപശ്യത് അങ്ങനെ കണ്ടു എന്നാണ്. അപ്പോ അങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് പറയുന്നു ഇനി വാക്ക് സ്വയം തന്നെ അങ്ങ് വർത്തമാനം പറയണമെങ്കിൽ പിന്നെ എന്റെ ആവശ്യമുണ്ടോ? പ്രാണൻ സ്വയം തന്നെ പ്രാണനം ചെയ്യണമെങ്കിൽ പിന്നെ എന്റെ ആവശ്യമുണ്ടോ? അപ്പൊ അങ്ങനെയല്ല ചെയ്യുന്നത്, ഇതിനെ വാക്കിനെ കൊണ്ട് വദനം ചെയ്യിപ്പിക്കുന്ന, പ്രാണനെ കൊണ്ട് പ്രാണനം ചെയ്യിപ്പിക്കുന്ന ഞാൻ ആരാണ് എന്ന് പിന്നെ തന്നെ കുറിച്ച് ചിന്തിക്കുന്നു. കോഹം ഞാൻ ആരാണ് എന്ന് ചിന്തിച്ചിട്ട് അവസാനം കണ്ടെത്തുന്നു, ആ ഞാൻ ഇതെല്ലാം സൃഷ്ടിച്ച, ഇതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്ന, സർവവ്യാപിയായിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ്. ഇതാണ് അവിടെ പറയുന്നത്, വളരെ ക്രമമായി പറയുന്നു. അപ്പൊ ഇവിടെ ഈ ഭാഷ്യകാരൻ പറയുന്നത് ഒറ്റ കാര്യമാണ്, സൃഷ്ടികർത്താവ് തന്നെയാണ് സൃഷ്ടിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. അപ്പൊ അത് രണ്ടല്ല, സൃഷ്ടിയിൽ പ്രവേശിച്ചിരിക്കുന്നവനും സൃഷ്ടികർത്താവും ഒന്ന് തന്നെ. ഇതാണ് ഭാഷ്യകാരൻ കൂടെ പറയുന്നത്. അതാണ് ബ്രഹ്മാത്മത്വം എന്ന് പറയുന്നത്. പിന്നെ സൃഷ്ടി സൃഷ്ടികർത്താവിനോട് അനന്യമാണെന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയാണ്. അതിനെക്കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു. അതും മറ്റൊരു യുക്തിയിലൂടെ സമർത്ഥിക്കുന്നതാണ്, യുക്തിയിലൂടെ നിശ്ചയിക്കുന്ന കാര്യമാണ്. തദനന്യത്വം ആരംഭണ ശബ്ദാദിഭ്യം വാചാരംഭണം വികാരോ നാമധേയം. അപ്പം നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. അത് മറ്റൊരു യുക്തിയിലൂടെ അനന്യത്വം സ്ഥാപിക്കുകയാണ്. ഇവിടെ അതല്ല, ബ്രഹ്മാത്മത്വം എന്ന് പറയുന്നത് അതല്ല. സൃഷ്ടിച്ചവൻ തന്നെയാണ് സൃഷ്ടിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. ആ രീതിയിലാണിത് പറയുന്നത്. പിന്നെ ഇത് അവസാനം ഇതെല്ലാം കൂടെ യോജിപ്പിക്കുന്നു. ബ്രഹ്മാത്മത്വവും അനന്യത്വവും എല്ലാം യോജിപ്പിക്കുമ്പോൾ പറയും ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്നുള്ള സിദ്ധാന്തത്തിൽ എത്തിച്ചേരും. രണ്ട് വഴിക്കാണ് ചിന്തിച്ചു പോകുന്നത്. പ്രക്രിയ രണ്ടാണ്, ഒന്നല്ല. അത് അദ്വൈതിക്ക് മാത്രമേ പറയാൻ കഴിയൂ. ഈ അനന്യത്വ ന്യായം മനുഷ്യന്റെ ബുദ്ധിയിൽ ഉദയം ചെയ്ത ഒരു തത്വചിന്തകന്മാരും അംഗീകരിക്കുന്നില്ല, അദ്വൈതിയല്ലാതെ. ആരെങ്കിലും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവർ അദ്വൈതിയാണ് എന്നോട് പറയേണ്ടി വരും. അല്ല, ഇന്നാരോ അത് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരദ്വൈതികളാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്വൈതത്തിനെ അത് സ്വീകാര്യമാകും.